ഭാഷ്യകാരം പതഞ്ജലി ഭാഷ്യകാരം പതഞ്ജലി പാണിനി സൂത്രധാരണോസ്മയം മനുഷ്യജാതിവാചന സ്ത്രീയാം ഊങ് സ്യാത് കുരൂഹു അയോബധാത് കിം അദ്ധരിഹു ബ്രാഹ്മണി. ഉദന്തമായ ഉകാരാന്തമായ പ്രാതിപദികം അയ ഉപധാത് ഉപധിയിലകാരം പാടില്ല, കാരണം ജാതിയുടെ അസ്ത്രീ വിഷയ അയ ഉപധാത് എന്ന് പറഞ്ഞു. ഉകാരാന്തമായിരിക്കണം പ്രാതിപദികം, ഉപധിയിലകാരം പാടില്ല. മനുഷ്യജാതി വാചന, മനുഷ്യജാതി വാചകമായിരിക്കണം. സ്ത്രീയാം ഊങ് സ്യാത്, സ്ത്രീലിംഗത്തിൽ ഊങ്ങു വരുന്നു. ഇവിടെയെല്ലാം ഈ ജാതേരസ്ത്രീ വിഷയതയോപധാത് എന്ന് പറയുന്ന സൂത്രത്തിൽ പ്രകാരം പ്രാപ്തമാകുന്നതോ അതിനെയൊക്കെ നിഷേധിക്കുകയോ വരെ വരികയോ ചെയ്യണം. അപ്പം അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ജാതി എന്താണെന്ന് പറയണം. ആകൃതി ഗ്രഹണ ജാതി ലിംഗാനാഞ്ജന സർവഭാഗ സകൃതാഖ്യാ നിഗ്രാഹ്യ ഗോത്രം ചരണീ സഹ, അത് പറയണം. പക്ഷേ അല്ല സിദ്ധാന്ത് പറഞ്ഞ പറഞ്ഞിട്ടില്ല, പറയാത്ത സ്ഥിതിക്ക് ഇതെല്ലാം പൂർണ്ണമായും വ്യക്തമാക്കാൻ പ്രയാസമാണ്. അപ്പൊ ഇവിടെ കുരു ശബ്ദത്തിൽ നിന്ന് അപത്യാർത്ഥത്തിൽ കുരു നാദിബ്യോ ന്യ അവന്തി കുന്തി ഗുരുഭ്യസ്ഥ, അതിൻ്റെ ലുക്ക് വന്നു. അപത്യാർത്ഥമായതുകൊണ്ട് കുരു എന്ന് പറയുന്നത് ജാതിയാണ്, അതുകൊണ്ട് ഇത് ഉദന്തമാണ്, യകാരോപധിയിലില്ല. മനുഷ്യജാതിയുടെ വാചകമാണ്, സ്ത്രീലിംഗത്തിൽ ഊങ്ങ് വരും. ഇത് വന്നില്ലെങ്കിൽ എന്തുവരും? ഈശു വരും. ഇപ്പൊ കുരുവിൽ നിന്ന് ഊങ് വന്നു കഴിഞ്ഞാൽ കുരു ഊ സവർണദീർഘം വരുമ്പോൾ എന്തുവരുന്നു? കുരു എന്ന് വന്നു. അതിൽ നിന്ന് എന്തുവരും? സു വന്നു കഴിഞ്ഞാൽ എന്തുവരും? കുരൂഹ് ഉകാരാന്തം. ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, കുരുവിൽ നിന്ന് വന്ന ഊ എന്ന് പറയുന്നത് കൃത്തല്ല, തദ്ധിതുമല്ല. കൃതന്തോ തദ്ധിതാന്തോ ആണെങ്കിൽ പരത്തിൽ പ്രാതിയസഞ്ജ വന്നിട്ട് പ്രത്യയങ്ങൾ വരാം. ഇത് കേവലം ഒരു പ്രത്യയമാണ് ഊ. അപ്പോൾ പ്രത്യാന്തം വാങ്ങിക്കഴിഞ്ഞാൽ പ്രാതിയസഞ്ജ വരില്ല, പരത്തിൽ സൂവും വരത്തില്ല. പിന്നെ വരണമെങ്കിൽ എന്തായിരിക്കണം? ആ ഞാപ്പ്, ഞാപ്പായിരിക്കണം. ഊ എന്ന് പറയുമ്പോൾ ഞീലും ആപ്പിലും പെടുന്നില്ല. പിന്നെ കുരുവിൽ നിന്ന് എങ്ങനെ സൂവരും? പ്രത്യാന്തമായതുകൊണ്ട് പ്രാതിപസഞ്ജ വരാതെ എങ്ങനെ സൂവരും എന്നുള്ളതാണ്. കാരണം പ്രാതിപദിക സജ്ഞ ഉണ്ടെങ്കിൽ എന്ത് വരത്തുള്ളൂ? സൂ വരത്തുള്ളൂ. അതിന് പറയുന്നത് പരിഭാഷ, പ്രാതിപദിക ഗ്രഹണേ ലിംഗവിശിഷ്ടസ്യാപി ഗ്രഹണം. പ്രാതിപദികമെന്ന് പറയുന്നിടത്ത് ലിംഗവിശിഷ്ടമായതിനെയും പ്രാതിപദികമായി ഗ്രഹിക്കാം. ഇപ്പൊ കുരു എന്ന് പറയുന്ന പ്രാതിപദികമാണല്ലോ, തദ്ധാന്തമാണ് കുരു, പ്രാതിപദികമാണ്. ഇവിടെ കൂടുതലായി എന്തോന്നു? അതിനെയും പ്രാതിപദികമായിട്ട് ഗ്രഹിക്കുക. ലിംഗവിശിഷ്ടമായതിനെയും പ്രാതീതമായി അംഗ്രഹിച്ചോണം എന്ന് പറഞ്ഞാൽ പ്രത്യാന്തമാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജ്ഞാപ്രാതിപതിയാത് പ്രത്യേക പരസ്ഥ ഗുരു എന്ന് പറയുന്നതിൽ നിന്നും അവനെ പ്രാതീകമായി സ്വീകരിച്ച് അവന്റെ പരത്തിൽ സുവെന്ന് പുരോഹു എന്ന് പറയുന്നു. അയോബുധാക്യം ജാതിരശ്രി വിഷയത് അയോബുധ എന്ന് പറയുന്നിടത്ത് പറഞ്ഞു യകാരം ഉപധയിൽ പാടില്ല. അധ്വര്യു ബ്രാഹ്മണി, അധ്വര്യു എന്ന് പറഞ്ഞാൽ യജുർവേദം അധ്യയനം ചെയ്യുന്നവളാണ്. ആര്? അധ്വര്യു എന്ന് പറയുന്നു. ഇവിടെ ഊങ്ങുതവ പ്രകാരം ഊവിൽ നിന്ന് ഊകാരം വന്നില്ല. എന്തുകൊണ്ട്? യകാരോപതയിൽ വന്നു. അപ്പോ അധ്വര്യു എന്ന് പറയുന്നത് ബ്രാഹ്മണി എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. യജുർവേദം അധ്യയനം ചെയ്യുന്ന ബ്രാഹ്മണിയാണ്. ഇതും ജ്ഞാപകമാണ്. എന്തിന്? സ്ത്രീകൾ വേദാധ്യയനം ചെയ്തിരുന്നു എന്ന് പറയും. പക്ഷെ അതങ്ങനെ അല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവർ പറയും എന്താണ് അധ്വര്യം എന്ന് പറഞ്ഞാൽ അധ്വരി എന്ന് പറയുന്ന ആ പത്നി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പുമ്മിയോഗാദാഖ്യായം വരും, അത് പിന്നെ വേറെ പ്രശ്നങ്ങൾ വരും. അപ്പോ ആ കുലത്തിൽ എവിടെയോ പുറന്ന ഒരു ബ്രാഹ്മണി സ്ത്രീ എന്ന് ഒക്കെ വ്യാഖ്യാനിക്കും. അത് ഇതിന്റെ ഗീതാ പ്രസന്റെ പുസ്തകത്തിന് താഴെ അത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തെ കുറിച്ച് വരുമ്പോഴത്തേക്ക് അതിന് ഒരു പക്ഷമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പൊതുവേ എന്താണോ ഇപ്പോ ഇവിടെ തന്നെ വന്നു ബഹുർജി ഇവിടെ ഒരു വാർത്തയം തന്നെ എന്താണ് ബഹുർജ് എന്നുവെച്ചോ അധ്യേതരിയേവ. അവിടെ ഇത് വരുന്നത് ധാനക്ഷയം എന്ന് പറയുന്നിടത്ത് സമാസാന്തം വിധിക്കുന്നിടത്താണ്. അവിടെ സമാസാന്തം വിധിക്കുന്ന അധ്യേതരിയിലായിരിക്കണമെന്നാണ് ബഹുർജ്. എന്നുവെച്ചാൽ അധ്യയനം ചെയ്യുന്നവരിലായിരിക്കണമെന്നാണ്. എന്നിട്ടാണ് പിന്നെ അതിൽ നിന്ന് എന്ത് പറയുന്നത് ബഹുർജി ബഹവഹ അധ്യേതവ്യ. അപ്പൊ അവിടെയൊക്കെ വളരെ സ്പഷ്ടമാണ്. എന്താണ് അതെങ്ങനെ സ്ത്രീക്ക് വേദാധികാരമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ബഹുർജി എന്ന് പ്രയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷാന്തരമായി പറയാം. അങ്ങനെ വേദാധികാരമില്ലെങ്കിൽ എന്തർത്ഥം കൊടുക്കണം? ആ കുലത്തിൽ പറഞ്ഞ ഒരു സ്ത്രീ വേദാധ്യയനം ചെയ്തില്ല, ആ കുലത്തിൽ പറഞ്ഞ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അതൊരു പാക്ഷികമായ അഭിപ്രായമാണ് കാശികയിലും മറ്റും വരുന്നത്. കാശികയിലും മറ്റുമുള്ളതാണ്, കാശിക ഭാഷയും വരെ ഉള്ളതാണ് എല്ലാ ശബ്ദവും അല്ലെങ്കിലും ചെറുതെങ്കിലും. അപ്പോ ഗീതാപ്രസിൽ ആ പാക്ഷികമായ അഭിപ്രായം മാത്രം എടുത്തു കൊടുത്തു. എന്താണോ ഇതെന്താ മനുഷ്യജാതി ശേഷം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? അതിപ്പോ അതൊക്കെ ഇപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടി വരും എവിടെയൊക്കെ പ്രയോഗിച്ചു. നമ്മൾ കാണുന്ന എവിടെയാണ്? കാശിക പോലെയുള്ള ഗ്രന്ഥങ്ങളിലാണ് കാണുന്നത്. എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിച്ചിരിക്കും. ഉദാഹരണം ഈ പദങ്ങളാണ് കൊടുക്കുന്നത്. പ്രയോഗമൊന്നും ഒരിടത്ത് ഉദാഹരണം കൊടുക്കത്തില്ല. അധ്വര്യു യജുർവേദ ഋത്തിക് അധ്വര്യു ശബ്ദേന ഉച്ചതേ തസ്യൈവ സ്ത്രീയാം ഉദാഹരണം ഇദം പറയുന്നു. അധ്വര്യു എന്ന് പറയുന്നത് ഋത്തിക്കാണ്, അവിടെ സ്ത്രീലിംഗത്തിൽ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പം വ്യക്തമല്ല. എന്താണ് അദ്ധ്വര്യം എന്ന് പറഞ്ഞാൽ യജുർവേദം അധ്യയനം ചെയ്യുന്ന സ്ത്രീ ആണോ എന്ന് വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ഈ ഗീതാ പ്രസ് എന്ന് പറയുന്ന ഗീതാ പ്രസിന്റെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ജാതിവാദത്തിൻ്റെ ഏറ്റവും വലിയ രൂഢമൂലമായ ഒരു പ്രസ്ഥാനമാണത്. അവിടുത്തെ പുസ്തകങ്ങളിലെല്ലാം തന്നെ ഇത് വളരെ ഉറപ്പിക്കുന്ന ഒരിതാണ് ജാതിവാദത്തെ. ഗീതാ പ്രസ് ഒരുപാട് ബുക്കൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഏത് പുസ്തകം എടുത്ത് വായിച്ചാലും അതിനകത്ത് അത് കഴിയുന്നത്ര ജാതിവാദത്തെ ഉറപ്പിക്കാൻ വേണ്ടി മൂലഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നു. സ്വതന്ത്രമായ ഗ്രന്ഥങ്ങളുടെ ഗുണകർമ്മങ്ങൾ എന്തൊക്കെ ചില ഭാഗങ്ങൾ പറയുമെങ്കിലും മൂലഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ കൂട്ടിച്ചേർക്കും. അത് ഗീതാ പ്രസിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വന്നാൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പൊതുവെ ആചാര്യ എന്ന് പറയുന്ന വേദാധ്യയനം ചെയ്യുന്ന സ്ത്രീയാണെങ്കിൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ബാലമനോരം എല്ലാം അങ്ങനെ കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്, സിദ്ധാന്തവതിയിലും കൊടുത്തിട്ടുണ്ട്, കാശികയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ അടുത്ത്? അതുപോട്ടെ. പങ്കോഹു, പങ്കു ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? ഊങ്ങു വരുന്നു. പങ്കുവിൽ നിന്ന് ഊങ്ങു എന്ന് കഴിഞ്ഞാൽ സവർണ ദീർഘം വന്ന് പ്രാതിപതിക ഗ്രഹണേ ലിംഗവിശിഷ്ടസ്യാഭിഗ്രഹണം പ്രകാരം പ്രാതിവിസഞ്ജ ഉള്ളതുകൊണ്ട് പങ്കോഹു എന്ന് വരുന്നു. ഇവിടെ ചോദ്യം വരും, ഊങ്ങു തഹ പോരെ, പിന്നെ എന്തിനാ ഈ സൂത്രത്തിന്റെ ആവശ്യം? ജാതിവാചകമല്ല, എന്തുകൊണ്ടല്ല? ആ, ഇതൊരു ഗുണമാണ്, ജാതിവാചകമല്ല. ശ്വശുരസ്യ ഉകാര അകാര ലോപസ്ഥ, കാരണം ശ്വശ്രു എന്നുള്ള ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. ശ്വശുര ശബ്ദത്തിൽ നിന്നും ശ്വശൂര, അവിടെ ശൂര രേഫത്തിന്റെ പൂർവ്വത്തിൽ ഊ, രേഫത്തിന് ശേഷം ആ, ശ്വശൂര. അപ്പൊ രേഫത്തിന്റെ പരത്തിലുള്ള അകാരവും പൂർവ്വത്തിലുള്ള ഉകാരവും അങ്ങ് പോവും. അപ്പൊ ശ്വശൃ പരത്തിൽ വരുന്ന ഊ, അപ്പൊ എന്തായി? ശ്വശ്രു. അതായത് ഊ വന്നു കഴിഞ്ഞാല് പരത്തിൽ പ്രത്യേകം വന്നാൽ സാറിന് പോകേണ്ട ഏതാണ്? എസ് എഴുതിച്ച പ്രകാരം പോകേണ്ടത് അകാരമാണ്. എസ് എഴുതിക്ക് കൂടെ പ്രവർത്തിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് എന്ത് വിധിച്ചത്? ഊ. അപ്പൊ അത് തന്നെ പോകും. എസ് എഴുതിക്ക് കഴിയാത്തതുകൊണ്ടാണ് എന്ത് വന്നത്? വാർത്തയും വന്നു. അപ്പൊ എസ് സി കൊണ്ട് പോകേണ്ട എന്തോ അത് പോകും. ശ്വശോഹു എന്ന് പറയുന്നത് അതാണ്, രൂപം ശ്രദ്ധിക്കണം. അതാണ് ലക്ഷീക ചക്ഷുഷ്കാഹ, ലക്ഷ്യമാണ് മനസ്സിൽ കാണുന്നത്, അതനുസരിച്ച് സൂത്രത്തെ പ്രവർത്തിപ്പിക്കുക എന്നതാണ്. മന്മാനീസേ കർണാനഹി, എന്താണ് പണ്ട് കേട്ട ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാ, പഠിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ കേട്ടത്. ഓരോ ഉത്തരപദാത് ഉപമാനവാദി പൂർവ്വപദം ഊരു ഉത്തരപദം യത് പ്രാതിപതിയും തസ്മാത് ഊങ്ങി സ്യാത്. ഔപമ്യേ എന്ന് പറഞ്ഞു, അതിനാണ് വ്യാഖ്യാനിച്ചത് ഉപമാനവാദി പൂർവ്വപദം. ഉപമാനവാചകമായ ശബ്ദം പൂർവ്വത്തിൽ വേണം. അത് ഉപമാനമെന്ന് കാണിക്കാൻ വേണ്ടി വിഗ്രഹിക്കുമ്പോൾ ഒരു കരഭൗ ഇവ ഊരു യസ്യാഹ ഗോഹോ എന്ന് വിഗ്രഹിക്കും. അപ്പൊ ഇവ ചേർത്തുകൊണ്ട് മനസ്സിലാക്കാം പൂർവ്വത്തിലിരിക്കുന്ന എന്താണ്? ഉപമാന വാചിയാണ്. അപ്പോൾ ഉപമാനവാചിയായ പൂർവ്വപദവും ഊരി ശബ്ദവും ഉത്തരപദവുമായിരിക്കും. അങ്ങനെ ഇരുന്നാൽ അതിൽ നിന്ന് എന്ത് വരുന്നു? പ്രാതിപദികത്തിൽ നിന്ന് ഊങ്ങ് വരുന്നു. കരഭവ്, കരഭവ് എന്ന് പറയുന്ന കൈയുടെ ഈ ഭാഗം, ചെറുവിരൽ കനിഷ്ഠികയിൽ നിന്ന് മണിബന്ധം വരെയുള്ള ഈ ഭാഗം കരഭം, ഇതുപോലെയുള്ള ഊരു ഏത് ഗോവിനാണോ ഉള്ളത് ആ ഗോവിനെ എന്ത് പറയുന്നു? കരഭോരു ശബ്ദം. കരഭോരുവിൽ നിന്ന് പോകുന്നു, ദീർഘം വന്നു, ബാക്കിയെല്ലാം പഴയതുപോലെ. കരഭൗ ഇവ ഊരു യസ്യാഹ എന്ന് വിഗ്രഹിക്കുന്നു. ഇത് ഈ ശബ്ദത്തിന് മാത്രമല്ല, പൂർവത്തിൽ മറ്റ് ശബ്ദങ്ങൾ വന്നാലും ഒരു ശബ്ദത്തിൽ നിന്ന് ഓങ്ങ് വരും എന്നാണ് അടുത്ത സൂത്രം പറയുന്നത്. ഇവിടെ കരഭം പറഞ്ഞു, അതുപോലെ സംഹിത, ശഭ, ലക്ഷണ, വാമ ശബ്ദങ്ങൾ പൂർവത്തിൽ വരുമ്പോഴും ഒരു ശബ്ദത്തിൽ നിന്ന് ഓങ്ങ് വന്ന് ദീർഘം വന്ന് പ്രാതിപദികഗ്രഹണേ ലിംഗവിശിഷ്ടസ്യാവിഗ്രഹണം എന്നുള്ള പരിഭാഷയനുസരിച്ച് പ്രാതിപദികമായി ഗണിച്ച് പരത്തിൽ സൂ വന്ന് ശ്രദ്ധിക്കും. സംഹിത, ശഭ, ലക്ഷണ, വാമാദേശ്ച അനൂപമ്യർത്ഥം സൂത്രം. സംഹിതോരു, ശഭോരു, ലക്ഷണോരു, വാമോരു. സംഹിത ചേർന്നിരിക്കുന്ന അർത്ഥം. ഊരു യസ്യാഹ ഗോഹു. ശഭ, ശഭ ഇവ ഊരു യസ്യാഹ ഗോഹു. ശഭൗ രണ്ടെണ്ണമുണ്ട് കുളമ്പ്. ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ അശാദിഭ്യോ അച്ചാണ്, ലക്ഷണമുള്ളതെന്നർത്ഥം. ലാക്ഷണിക പ്രയോഗമാണ് അശാദ്യ അച്ച്. ഏതാണ് അർഷാദ്യ അച്ച് വിധിക്കുന്നത്? അത് തന്നെ വാർത്തയും പഠിച്ചല്ലേ. പഠിച്ചില്ലേ അത്? അതുപോലെ പിന്നെ ഗുണവചനേഭ്യോ മധുപോ ലഘുഷ്ട, മധുപ്പോ ഒന്ന് ലുക്കാവും, അങ്ങനെ സ്വീകരിക്കാം ഗുണവചനമാണെങ്കിൽ. അപ്പൊ ലക്ഷണമുള്ള എന്നാണ്. അതുപോലെ തന്നെ വാമവും ഊരു യസ്യാഹ, ഇവിടെയെല്ലാം ബഹുവ്രീ സമാസം വന്നിട്ട് സംഹിതൂരു, ശഭൂരു, ലക്ഷണോരു. വാമം എന്ന് വെച്ചാൽ സുന്ദരം. വാമോരു ശബ്ദങ്ങളിൽ നിന്ന് എന്ത് വരുന്നു? ഊങ് വന്നു, സവർണ ദീർഘം വന്നു, സംഹിതോരു, ശഭോരു, ലക്ഷണോരു, വാമോരു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ് അനൂപമ്യാർത്ഥം സൂത്രം എന്ന് പറഞ്ഞു. മുമ്പ് പറഞ്ഞു മുമ്പിൽ ഉപമാവാചക ശബ്ദമായിരിക്കണം. ഇവിടെ ഉപമയല്ല, അവിടെ നേരിട്ട് വാമവും സുന്ദരവും എന്നുള്ള അർത്ഥം തന്നെ. ശാർങ്കരവാദി അനൂങ്ങീൻ, ശർങ്കരവാദി അനോങ്ങീൻ. ശർങ്കരവാദി അനൂയു അകാര സ്വതന്ത്ര ജാതി വാചനോങ്ങീൻ സ്യാത്. ഇവിടെ നിന്ന് മറ്റു പല സൂത്രങ്ങളിൽ നിന്നും വരാമെന്ന പ്രത്യയങ്ങളെ ബാധിച്ചുകൊണ്ട് ഇങ്ങനെ വിധിക്കുന്നു. സ്വരത്തിൽ വ്യത്യാസം, ഇങ്ങനെ നിത്യാതിരുന്നിത്യം ആദ്യദാത്തം വരും, മറ്റൊക്കെ ആണെങ്കിൽ അന്തോദാത്തം വരും. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളും ഇവിടെ അതിന്റെ ആവശ്യമില്ല. ശൃംഗോരപത്യം, ശൃംഗു ശബ്ദത്തിൽ നിന്ന് അണ്ണ് വന്ന് ഓർഗുണ അവാദേശം വന്ന് ആദിവൃത്തി വന്നിട്ട് എന്തുവരും? ശാർങ്കരവ. ശൃംഗോരപത്യം ശാർങ്കരവ അകാരാന്തമാണ്. ഇത് അപത്യമായതുകൊണ്ട് എന്തുവരുന്നു? ഗോത്രം ച ചരണൈ സഹപ്രകാരം ജാതിവാചക ശബ്ദമായതുകൊണ്ട് ഇവിടെ ീശു വരാം. അതിനെ ബാധിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഗീൻ വരുന്നു. ശാർങ്കരവയിൽ നിന്ന് ഗീൻ വന്ന് അകാരം ലോപിച്ചു. ശാർങ്കരവ വൈദി അനുഷ്യാനന്ദി വിദാദിഭ്യോ അഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? അഞ്ഞു വരുന്നു, അപത്യമാണ്. ഗോത്രം ച ചരണൈ സഹ ജാതിവാചകമാണ്. ഇവിടെ എന്ത് വരുന്നു? ജാതിരാസ്ത്രീ വിഷയദയോബോധപ്രകാരം എന്ത് വരണം? അതിനെ ബാധിച്ചുകൊണ്ട് ഗീന് വന്നു. ബൈദ ശബ്ദത്തിൽ നിന്ന് ഗീന് വന്നു. പ്രക്രിയ കേള പോണം. അകാരം ലഭിച്ചു. ബൈദി ബ്രഹ്മണ അപത്യം, ബ്രഹ്മാവിന്റെ അപത്യം. ബ്രാഹ്മണ എന്ന് പറയുന്നു സ്ത്രീ, ബ്രാഹ്മണി. അവിടെ എന്തുവരുന്നു? അപത്യാർത്ഥത്തിൽ അണ്ണു വന്നു. അൻ നിപാതമായി പ്രകൃതിഭാവം വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ബ്രാഹ്മണ ശാസ്ത്രം ശബ്ദാദി എന്ന് ഇത് ശാങ്കരവാദി ഗണത്തിപ്പെടുത്തുന്നുണ്ട്. ഇതെന്ത് വരുന്നു? ഇത് ശാങ്കരവാദി ഗണത്തിപ്പെട്ടുകൊണ്ടാണ് ബ്രാഹ്മണി എന്ന് പറയുന്നു. അഗണത്തിൽപ്പെട്ടുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ പുമ്യോഗാദാഖ്യായം അങ്ങനെയല്ല വരുന്നു. ഇവിടെ ബ്രഹ്മാവിന്റെ അപത്യം സ്ത്രീ, ബ്രാഹ്മണി എന്നാണ്. ബ്രഹ്മാവിന്റെ അപത്യമാണ് അവര് ബ്രാഹ്മണൻ. അന്നിന് പ്രകൃതിഭാവം വന്നു. സ്ത്രീക്ക് എന്തു വരുന്നു? ബ്രാഹ്മണി എന്ന് പറയുന്നു. നിറനിറയോർ വൃദ്ധിഷ്ഠ. ഇവിടെ എന്ന് വെച്ചാൽ ശരങ്കരവാദി ഗണത്തിപ്പെട്ടോണ്ട് അതൊക്കെ സന്ദർഭം അനുസരിച്ച് മനസ്സിലാവും. സ്വരത്തിൽ വ്യത്യാസം, ആദ്യുദാത്തം. നിറനിറയോർ വർദ്ധിച്ച നിറശബ്ദവും നരശബ്ദവും രണ്ടിൽ നിന്നെന്ത് വരുന്നു? ഗീന് വരുന്നു, വൃദ്ധിയും വരുന്നു. നിറയിൽ നിന്ന് ഗീൻ വന്ന് വൃദ്ധി വന്നു കഴിഞ്ഞാൽ നാരി, നാരി. നിറയിൽ നിന്ന് ഗീൻ വന്ന് വൃദ്ധി വന്നാലും നാരി. ഇത് ഗണത്തിൽ വരുന്ന ഇതാണ്. ഏത് ശരങ്കരവാദി ഗണത്തിലെ ഒരു വാർത്തകമാണ്. സ്ത്രീക്ക് നരിയെന്നും വരാൻ കേട്ടോ. നരി നരസ്യ പുമ്യോഗതാക്കിയ നരന്റെ സ്ത്രീ എന്താണ്? നരി. അങ്ങനെയും വരാം. ഇത് സ്ത്രീ എന്നുള്ളേ ഉള്ളൂ. പുമ്യോഗത്തിൽ വന്നാൽ സ്ത്രീ അത്രയേ ഉള്ളൂ. യൂനസ്ഥി, യുവൻ ശബ്ദാത് സ്ത്രീയാം തീ പ്രത്യസ്യാത് യുവതി. യുവൻ ശബ്ദത്തിൽ നിന്ന് സ്ത്രീലിംഗത്തിൽ എന്തുവരുന്നു? തീപ്രത്യം വരുന്നു. ഇതിന്റെ തൊട്ട് മുമ്പ് നിന്നാണ് തദ്ധിതാഹ സൂത്രം തുടങ്ങുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ തീക്ക് തദ്ധിത സംജ്ഞ ഉണ്ടെന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ യുവൻ ശബ്ദത്തിൽ നിന്ന് തീ വരുമ്പോൾ എന്തായി? ഇത് തദ്ധിതമായി. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്നാലും യുവൻ തീന്നിരിക്കുന്നു. പദസഞ്ജ യുവന നകാരം ലോപിച്ചു യുവതി സുവർന്ന് യുവതി തദ്സഞ്ജ വിധിച്ചതിനു വേണ്ടിയായിരിക്കും പ്രാതിസഞ്ജ. പക്ഷെ നേരത്തെ പറഞ്ഞു പ്രാതിസഞ്ജയ്ക്ക് തദ്ദേഹത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? പ്രാതിപതിയ ഗ്രഹണെ ലിംഗവിശിഷ്ടസ്യാഭിഗ്രഹണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തദ്സഞ്ജയില്ലെങ്കിലും പ്രാതിസഞ്ജയുണ്ട്. എന്നാൽ ഇവിടെ ഇങ്ങനെ വിധിച്ചു തൊട്ടുമുമ്പിൽ തദ്ധികം കൊണ്ടുവന്നു. ഉപസർജന എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഉപസർജനത്തിൽ തീ വരത്തില്ല. ബഹവഹ യുവാനഹ യസ്യാം നഗരിയാം സാ നഹ നഗരി ബഹു യുവാ എന്നേ വരത്തുള്ളൂ. എന്തുകൊണ്ട്? യുവൻ ശബ്ദത്തിൽ നിന്ന് തീപ്രത്യം വരണമെങ്കിൽ ഇത് അനുപസർജനാധികാരമാണ്. ഉപസർജനത്തിൽ വരില്ല. ബൗറിയിൽ വരുമ്പോൾ എന്താവും? ഉപസർജനമാകും. ഉപസർജനത്തിൽ തീപ്രത്യം വരുന്നില്ല. ഇപ്പൊ ബഹുയുവാ ആ നഗരിയെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കുന്നു, ബഹുയുവാ നഗരി തീർന്നോ? തീർന്നോ? എന്തായാലും ഒന്നും ഉണ്ടാകത്ത് തീർന്നില്ല. ഏതാണ് ഇനിയുള്ളത്? സമാസത്തിലേത്? സമാസാന്തം. മറന്നുപോയി. സമാസാന്തം വിട്ടത് ഓർക്കുന്നില്ല ആരും. വിട്ടതേത്? വിടാത്തതേത്? ആർക്കറിയാം? അഥ സമാസാന്താഹ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഇത് പോയത്? ഇപ്പൊ അറിയാം. ഋക് പൂരബ്ധൂ പഥാം അനക്ഷേ. ഋക് ച പൂസ്ച ആപസ്ച ധൂസ്ച പന്ധാച ർപൂരബ്ധൂപഥാം അ അനക്ഷേ എന്നാണ്. അ അനക്ഷേന്ന് പിരിക്കണം. അത് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ പഥാം ആനക്ഷേന്ന് പിരിക്കാമല്ലോ. പഥാം ആനക്ഷേന്ന് പിരിക്കാമല്ലോ. കൊണ്ടുവരുന്നു അങ്ങനെയല്ല വിരിക്കേണ്ടത്. ആ അനക്ഷേ ഇതി ചേത ഋഗാദ്യന്തസ്യ സമാസസ്യ അപ്രത്യയോ അന്താവയോ അക്ഷേയധൂഹു തദന്തസ്യ തോ ന അർദ്ധർച്ഛഃ വിഷ്ണുപുരം വിമലാപംസരഃ രാജധുര അക്ഷേതു അക്ഷധൂഹു ദിടധൂരക്ഷ സഖിപഥ രമ്യപഥോ ദേശ. ഋച അർത്ഥം എന്ന് വിഗ്രഹിക്കുന്നു. സമാസമര സൂത്രം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അർത്ഥം നപുംസകം സമാസം വരും. അപ്പോ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൂർവനിവാദം ചെയ്യും. അപ്പോ അർദ്ധ കുറച്ച് സു അർദ്ധം ദിവസം പ്രകാരം സമാസം സുപ്പ് ലോപിച്ചു. ഈ സൂത്രം എന്താ വിധിക്കുന്നത്? അപ്രത്യയത്തിന് അന്താവയമായി വിധിക്കുന്നു. ആ വിധിക്കുന്നു, ആയ വിധിക്കുകയാണ്. സമാസാന്തമായിട്ട് ആവുന്നു. അർദ്ധ ഒരിച്ച് ആന്നായി. അർദ്ധ ഉരുച്ചന്നോടത്തെ സൂത്രം വരുന്നു. അർദ്ധ ഉരുച്ചന്നോടത്തെ സൂത്രം വരുന്നു. സൂത്രം ഏത് വരുന്നു? സൂത്രം ആണോ? പിന്നെ ആദ്ഗുണ സിമ്പിൾ, അത്രയും പോണ്ട. ഗുണം വന്നു, രവരം വന്നു, അർദ്ധർച്ച എന്ന് വന്നു. അർദ്ധർച്ച എന്ന് പറഞ്ഞു. നേരത്തെ പഠിച്ചിട്ടുണ്ടോ? അർദ്ധർച്ചാഹ പുംസിച്ച പഠിച്ചിട്ടുണ്ടോ? അർദ്ധർച്ചാഹ പുംസിച്ച പഠിച്ചിട്ടുണ്ടോ? അല്ലേ. അർദ്ധർച്ചാഹ ശബ്ദങ്ങൾ പുല്ലിംഗത്തിലും വരാം, നംസകത്തിലും വരാം. എന്റെ ഓർമ്മ പഠിച്ചിട്ടുണ്ടെന്ന്. സിദ്ധാന്തോതി ഇതെല്ലാം കൂടെ പഠിച്ചുകൊണ്ട് കൃത്യമായി പറയാൻ പറ്റില്ല. അർദ്ധർച്ഛ അർദ്ധർച്ഛം എന്ന രണ്ട് രൂപം വരാം. ഇവിടെ ചകാരാന്തമാണ്, ഹലന്തമാണ്. സമാസാന്തം അകാരം വിധിച്ചുകൊണ്ട് എന്താ പ്രയോജനം? അത് അകാരാന്തമായി. ധാനിയുടെ പ്രയോജനം അർദ്ധർച്ഛ എന്ന് പറഞ്ഞാൽ ഇറുക്ക് മന്ത്രത്തിന്റെ അർദ്ധം പകുതിയാണ് എന്ന് പറയുന്നത് അർദ്ധർച്ഛ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അർദ്ധർച്ഛം എന്ന് പറയുന്നു. Mm-hmm.